ശ്ലോകം അഭയം സത്വസംശുദ്ധിർജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമസ്തയജ്ഞസ്ഥ സ്വാധ്യായസ്തപ ആർജവം ഹിംസ സത്യമക്രോധ ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷനോലുപ്തം മാർദവം ഹ്രീരചാപലം തേജക്ഷമാധൃതിശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരത ദംഭോ ദർപോദിമാനശ്ച ക്രോധപാരുഷ്യമേവ ച അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥസമ്പദമാസുരീം ദേവീ സമ്പദ്വിമോക്ഷായ നിബന്ധായാസുരീമത മാശുച സമ്പദം ദേവീം അഭിജാതോസി പാണ്ഡവ ദൌ ഭൂതസർഗോ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥമേ ശൃണു പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ അസത്യം അപ്രതിഷ്ഠന്തേ ജഗദ് ആഹുരനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് കാമഹൈതുകം ഏതാ ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോ ഹിതാഃ കാമം ആശ്രിത്യ ദുഷ്കോരം ദംഭമാനമദാന്വിതാഃ മോഹാഗ്രഹീത്വാ സദ്ഗ്രഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഃ ചിന്താം അപരിമേയം ച പ്രളയാന്താം ഉപാശ്രിതാഃ കാമോപഭോഗപരമാ ഏതാവതി നിശ്ചിതാഃ ആശാ പാശശതൈർബദ്ധാ കാമക്രോധപരായണാഃ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേനാർത്ഥസഞ്ചയാൻ ഇദം അദ്യ മയാ ലബ്ധം ഇദം പ്രാപ്സ്യേ മനോരഥം ഇദം അസ്തീദമപി മേ ഭവിഷ്യതി പുനർദ്ധനം അസൗ മയാഹതശത്രുർ അനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി ശുദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാനസ്മി വന്യോസ്തി സദൃശോ മയാ യക്ഷേ ദാസ്യാമി മോദിഷ്യേ ഇത്യജ്ഞാന വിമോഹിതാഃ അനേക ചിത്തവിഭ്രാന്ത മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷോ പതന്തി നരകേഷുചോ. അനേക ചിത്തവിഭ്രാന്ത ഉക്തപ്രകാരൈഹി അനേകൈഹി ചിത്തൈഹി വിവിധം ഭ്രാന്താഹ അനേക ചിത്തവിഭ്രാന്താഹ. അനേക ചിത്തവിഭ്രാന്തി ഉള്ളവർ. എന്താണ് ആ ചിത്തവിഭ്രാന്തി? അത് മുമ്പ് പറഞ്ഞു. ഉക്തപ്രകാരൈഹി കഴിഞ്ഞ ശ്ലോകങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ധനമുള്ളവനാണ്, ശത്രുവിനെ നശിപ്പിക്കുന്നവനാണ്, ഇത്തരത്തിലുള്ള നാനാചിന്തകൾ നല്ല വിഭ്രാന്തികളാണ്, ചിത്തവിഭ്രാന്തികളാണ്. ആണ് വിവിധം ഭ്രാന്താഹ, ഇങ്ങനെ പലതരത്തിൽ ഭ്രാന്തിയുള്ളവർ. അനേക ചിത്തവിഭ്രാന്താഹ മോഹജാല സമാവൃതാഹ. മോഹോ അവിവേകോ അജ്ഞാനം. മോഹം, അവിവേകം, അജ്ഞാനം ഇതെല്ലാം പര്യായ പദങ്ങളാണ്. തദേവ ജാലമിവ ആവരണാത്മകത്വാ. അതൊരു ജാലം പോലെയാണ്. ജാലം എന്ന് പറഞ്ഞാൽ വല. അത് ഒരു ജീവന് കൊടുക്കുന്ന വലയാണ്, ഒരു വല പോലെ. അതുകൊണ്ട് പറഞ്ഞു ജാലമിവ. എന്തുകൊണ്ട് ആവരണാത്മകത്വാ? ആ ജീവനൻ സ്വതയിരിക്കുന്ന അവിവേകത്തെ മൂടിക്കളയുന്നതാണ് ഈ മുമ്പ് പറഞ്ഞ അനേക മോഹങ്ങൾ. ഈശ്വരോഹമഹം ഭൂവി സിദ്ധോഹം ബലവാൻ സുഖി ആഢ്യോ അഭിജനവാനസ്മി കുഞ്ഞോസ്തി സരസോമയ എന്നെല്ലാം മുമ്പ് പറഞ്ഞതിനാണ് ഇവിടെ പറയുന്നത്. അത് അവന്റെ വിവേകത്തെ മൂടിക്കളയുന്നതാണ്. തേന സമാവൃത, അത് കൊണ്ട് പൂർണ്ണമായും വിവേകത്തെ, ഉള്ളിലിരിക്കുന്ന ജ്ഞാനപ്രകാശത്തെ മൂടിയിരിക്കുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പ്രസക്താഹ, രാസക്തരായിരിക്കുന്നു. ഇവിടെ കാമഭോഗേഷു വിഷയാനുഭവങ്ങളിൽ, നാനാതരത്തിലുള്ള വിഷയാനുഭവങ്ങളിൽ തന്റെ സ്വരൂപത്തെ വിസ്മരിച്ച്, ഈശ്വരനെ വിസ്മരിച്ചിട്ട് കാമഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്നു. തത്രൈവ നിഷണ്ണാഹ, അതിലാഴ്ന്നിരിക്കുന്നു എന്നർത്ഥം. അവരുടെ മനസ്സ് നിഷണ്ണാഹ സന്ധ, അങ്ങനെ മുഴുകിയിരുന്നവരായി. തേന ഉപചിത കൽമഷാഹ, മനസ്സ് വിഷയഭോഗങ്ങളിലേക്ക് മുഴുകിയാൽ എന്ത് സംഭവിക്കും? ഉപചിത കൽമഷന്മാരാകും. എന്നുവെച്ചാൽ കൽമഷത്തെ, പാപത്തെ അവർ സഞ്ചയിച്ചുകൊണ്ടേയിരിക്കും. ചിത്തവിഭ്രാന്തികൾ, അതിനനുസരിച്ചുള്ള പ്രവൃത്തി, അതാണ് ഇവിടെ കാമഭോഗങ്ങളെന്ന് പറയുന്നത്. അതിന് മുഴുകിയിരിക്കുമ്പോൾ പാപത്തെ ആയിരിക്കും അവർ സഞ്ചയിക്കുന്നത്. പാപസഞ്ചയത്തിന്റെ ഫലം എന്താണ്? പതന്തി നരകെ അശിച്ചോ വൈതരണ്യാദി വൈതരണ്യാദോ. പുരാണങ്ങളിലും മറ്റും മരണശേഷം പ്രാപിക്കുന്ന നരകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു നരകത്തിന്റെ പേരാണ് വൈതരണി. ഇതുപോലെയുള്ള അനേക നരകങ്ങളുണ്ടെന്ന് പറയുന്നു. വേറെ പൗരാണികമായ സങ്കല്പമാണ്. അതിനൂടെ ഭാഷ്യകാരനും അനുവാദം ചെയ്തിരിക്കുകയാണ്. മരണശേഷം അങ്ങനെ പ്രാപിക്കേണ്ടതായ നരകങ്ങളുണ്ട്. വൈതരണി തുടങ്ങിയ ആ നരകങ്ങളിലേക്ക് ഈ ജീവന്മാർ പതിക്കുന്നു. ഇനി ഒടുവിൽ പറയും, ഞാൻ അവരെ ആ നരകങ്ങളിലേക്ക് തള്ളിയിടുന്നു എന്ന് പറയും. ഇവിടെ ഇപ്പൊ സ്വയം പതിക്കുന്നു എന്ന് പറയും. എന്തുകൊണ്ട്? ഗീതയിലെ മുഖ്യമായൊരു സിദ്ധാന്തം തന്നെ അതാണ്, കർമ്മവും ഫലവും. അവനവന്റെ കർമ്മത്തിന് ഫലം അവനവൻ തന്നെ നേടുന്നു. കർമ്മഫലത്തിന് അധികാരിയായിരിക്കുന്നവൻ കർമ്മത്തിന്റെ അധികാരി തന്നെ. അതുകൊണ്ട് തന്റെ ഈ നാനാവിധമായ ചിന്തകൾ, ആ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഫലമായ നരകപാതം, ഇതെന്നാ ഒരു ജീവന് സംഭവിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ചിലത് പറയുന്നത് നരകം എന്ന് പറയുന്നത് ജന്മം തന്നെ. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് നരകം എന്ന് പറയുമ്പോൾ ഇവിടെ ആചാര്യസ്വാമികൾ പറഞ്ഞതുപോലെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു നരകം, പുരാണം മാത്രമാണ് പ്രമാണം. സാധാരണ മനുഷ്യർക്ക് അതിനെക്കുറിച്ച് അറിയാൻ മറ്റ് പ്രമാണങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു നരകമുണ്ടോ, ഇന്നയോ മരണശേഷം നരകത്തിൽ പോകുമോ? പുരാണത്തിൽ വിശ്വസിച്ചാൽ അതുണ്ട്, വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് ഇല്ല. അതിലൂടെ നരകം എന്ന് പറയുന്നത് കൊണ്ട് പൗരാണികമായ അർത്ഥത്തെ എടുക്കണ്ട, മറിച്ച് ജന്മത്തെ തന്നെ എടുത്താണ്. ഗർഭവാസം, ജനനം തുടങ്ങിയ ക്ലേശങ്ങൾ, അതാണ് നരകം. അത്തരം നരകങ്ങളിൽ പതിക്കുന്നു. അതുകൊണ്ട് നരകത്തിന് അത്രയും അർത്ഥം മാത്രം മതി എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ ഭാഷകാരൻ അതല്ല, ഈ പൗരാണികമായ ഒരു നരകത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. രീതികൾ ആയിട്ടുള്ള ചില ആചാര്യന്മാർ പറയുന്നത് വല്ലഭാചാര്യരും മറ്റും, അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതന്മാരായിരിക്കുന്ന ആരാണ്? ഇവിടെ പറയുന്നത് അജ്ഞന്മാരെ കുറിച്ചാണെന്നാണ്. ഇവിടെ തന്നെ ജീവിച്ചിരിക്കുന്ന അജ്ഞന്മാർ, അജ്ഞന്മാര് തന്നെ വിജ്ഞന്മാരാണെന്ന് ഭാവിക്കുന്നവർ, അജ്ഞനായിരുന്നുകൊണ്ട് വിജ്ഞന്മാരായി ഭാവിക്കുന്നവരെ കുറിച്ചാണ് ഇത് പറയുന്നതെന്നാണ് ശ്രീ വല്ലഭാചാര്യർ പറയുന്നത്. എന്താണ് അവർ പറയുന്നത്? അജ്ഞശ്ച അർദ്ധപ്രബുദ്ധശ്ച, ഇത് പലതവണ പറഞ്ഞ് വന്നിട്ടുള്ളതാണ് ഈ ഭാഗം. ബ്രഹ്മാഹമിതി യോ വദേത്, അജ്ഞനാണ് എന്നാൽ അർദ്ധപ്രബുദ്ധനുമാണ്. അർദ്ധപ്രബുദ്ധനെന്ന് വെച്ചാൽ അല്പം അറിവൊക്കെ ഉണ്ട്, ഗുരുമുഖത്തു നിന്നോ ശാസ്ത്രാധ്യയനം കൊണ്ടോ എല്ലാം അല്പമായ അറിവുണ്ടായി. അങ്ങനെ അറിവുണ്ടായിട്ട് ഒരുവൻ പറയുകയാണ് ബ്രഹ്മാഹം, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുന്നു, ഞാൻ പരമാത്മാവാണെന്ന് പറയുന്നു, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നു. അങ്ങനെയെല്ലാം പറയുന്നവനാണ് ഇവിടുത്തെ അനേക ചിത്ത വിഭ്രാന്തന്മാരെന്ന് പറയുന്നു. അവൻ മോഹജാല സമാവൃതനായിരിക്കുന്നു. അവനെന്ത് പറ്റുന്നു? മഹാനരകജാലേഷു പച്ചതേ, അവൻ മഹാനരകങ്ങളിൽ പചിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അവന്റെ ഈ ബ്രഹ്മഭാവം കൊണ്ട്, ബ്രഹ്മാത്മഭാവം കൊണ്ട് അവന് കേവലമായ അഭിമാനം വർദ്ധിക്കും, അവന് സാധന സാധ്യങ്ങളെല്ലാം നഷ്ടപ്പെടും, സ്വയം തന്നെ കൃതകൃത്യനാകും, കൃതാർത്ഥനാകും. കാരണം താൻ ബ്രഹ്മമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഈ ബ്രഹ്മാത്മബുദ്ധി കൊണ്ട് സ്വയംകൃത അനർത്ഥം അതിൽ പതിക്കും. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതിനുദ്ധരിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ അനേക ചിത്ത വിഭ്രാന്തൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനിയാണ്, അജ്ഞനായ ബ്രഹ്മജ്ഞാനി എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. ദുർജ്ഞാഹ, ശരിയായ ജ്ഞാനത്തെ ശരിയായ രീതിയിൽ പ്രാപിക്കാതെ എന്നാ ഞാനെ സമ്പാദിച്ചിരിക്കുന്നു. അവനീ ബ്രഹ്മാഹം എന്നുള്ള ജ്ഞാനം കൊണ്ടെന്ന് പറയുന്നു, കാമോപഭോഗേഷു പ്രസക്താഹ, അവൻ സ്വയം കൃതകൃത്യനായി ധരിച്ചിട്ട് അവൻ ഭോഗങ്ങളിലേക്ക് പതിക്കും. ബ്രഹ്മജ്ഞാനത്തിന്റെ വഴിക്ക് പറ്റാവുന്ന ഒരു വലിയ അപകടത്തെക്കുറിച്ച് പറയുകയും, ഇങ്ങനൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് മറ്റു സാധനങ്ങളിലെല്ലാം ശ്രദ്ധ പോയിട്ട് സ്വയം കൃത്യകൃത്യനായി ഭാവിച്ചിട്ട് കാമ ഉപഭോഗങ്ങളിലേക്ക് അവൻ വഴി വീഴും. അങ്ങനെ അവൻ നരകത്തിൽ പതിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരാചാര്യൻ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആസുരഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അതാരിലായാലും ശരി എന്നുള്ള കാര്യത്തിൽ എല്ലാ ആചാര്യന്മാർക്കും ഏകാഭിപ്രായമാണ്. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഹ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേഷു ചൗ ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തേ നാമയജ്ഞൈസ്തേ ജംഭേനാവിധിപൂർവകം. വീണ്ടും അത്തരം മനസ്സുകളെ കുറിച്ച് പറയുകയാണ്. ആത്മസംഭാവിത സർവഗുണവിശിഷ്ടതയാ ആത്മനായവ സംഭാവിത ആത്മസംഭാവിത. ഒരാൾ തന്നെ കുറിച്ച് കരുതുന്നു ആത്മസംഭാവിത സർവഗുണവിശിഷ്ടതയ, എല്ലാ ഗുണങ്ങളോടും കൂടിയവൻ, താൻ ആർജിക്കേണ്ടതായ ഗുണങ്ങളെല്ലാം ആർജിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു. ഇവിടെയും ചില ആചാര്യന്മാർ പറയുന്നു, ഇത് താമസ അസുരഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അങ്ങനെ ഉള്ളവർ സാധാരണ ഇങ്ങനെ കരുതാറില്ല. എന്താണ്, തന്നിൽ ഗുണങ്ങളെല്ലാം ഉണ്ടെന്ന് കരുതാറില്ല. കാരണം തീരെ താമസന്മാരാണെങ്കിൽ അവർക്ക് ഗുണങ്ങളെക്കുറിച്ചൊന്നും വിവേകം ഉണ്ടാകത്തില്ല, ഗുണങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നിൽ ഗുണങ്ങളുണ്ടെന്ന് കരുതേണ്ട സന്ദർഭം അവരിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വെറും താമസ ബുദ്ധിയുള്ളവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ധാർമ്മികന്മാർ തന്നെ, ധാർമ്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെ, അവർ ഗുണങ്ങളെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. സത്യം, തപസ്, ധർമ്മം, ഇതിൻ്റെ എല്ലാം ആചരണങ്ങൾ കൊണ്ട് ആർജിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് അവർക്ക് അറിവുണ്ട്. അങ്ങനെയുള്ള ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞു, പക്ഷേ അതിൻ്റെ സാധനകൾ അനുഷ്ഠിച്ച് ആ ഗുണങ്ങൾ നേടിയിട്ടില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നു എന്നാണ്. പക്ഷെ അങ്ങനെ നേടിയിട്ടില്ലെങ്കിലും അവരിലെന്തുണ്ട്? ആത്മസംഭാവനയുണ്ട്. സത്യാചരണത്തിന്റെ ഫലം തന്നിലുണ്ട്, ധർമാചരണത്തിന്റെ ഫലം തന്നിലുണ്ട്, തപോ അനുഷ്ഠാനത്തിന്റെ ഫലമുണ്ട്. ഇങ്ങനെ സർവഗുണവിശിഷ്ടതയാ, തന്നിൽ സർവഗുണങ്ങളും ഉണ്ട് എന്ന് ആത്മനായവ സ്വയം തന്നെ സംഭാവിത പൂജിക്കപ്പെട്ടവർ. മറ്റാരും തന്നിൽ ഗുണങ്ങളെ കണ്ടിട്ട് തന്നെ പൂജിക്കുന്നില്ലെങ്കിലും താൻ തന്നെ തന്നിൽ ഗുണങ്ങളെ കൽപ്പിച്ചിട്ട് തന്നെ പൂജിക്കുന്നു. അതാണ് ആത്മസംഭാവന, അതാണ് ആത്മസംഭാവിത. എന്ന സാധുവിഹി, സാധുക്കൾ ഒരിക്കലും പൂജിച്ചിട്ടില്ല അവരെ. കാരണം സാധുക്കൾ അവരിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും കണ്ടിട്ടില്ല. സാധുക്കൾ സർവരിലും ഗുണം കാണുന്നവരാണ്, സാധുക്കൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ. പക്ഷേ തപസ്സിന്റെ സ്വാധ്യായത്തിന്റെ ഒന്നും പ്രത്യേക ഫലങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് അതിന്റെ പേരിൽ അവർ പൂജിക്കുന്നില്ല ഇങ്ങനെയുള്ള ദുരഭിമാനികൾ. സാധുക്കൾ എല്ലാവരെയും പൂജിക്കുന്ന എങ്ങനെ? ആത്മസ്വരൂപികളായി, അല്ലെങ്കിൽ ഈശ്വരാംശങ്ങളുമായി ഒക്കെ കണ്ടവർ പൂജിക്കുന്നു. തപസ്സിന്റെ ഫലം കണ്ടിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള ആത്മസംഭാവന ഉള്ളവരിൽ അതൊന്നും കാണത്തില്ല. അതാണ് പലരും തന്നെ ആധ്യാത്മികമായ മഹത്വങ്ങൾ ഉണ്ട് എന്ന് ധരിച്ച് തന്നെ മറ്റുള്ളവർ ആരാധിക്കണം, പൂജിക്കണം, ബഹുമാനിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. അത്തരക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇന്ന് സാധുക്കൾ സജ്ജനങ്ങൾ അവരെ പൂജിക്കുന്നില്ല, പക്ഷെ സ്വയം അവർ അവരെ തന്നെ പൂജിക്കുന്നു. മറ്റുള്ളവർക്ക് അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതും തമസിന്റെ ഒരു ഫലമാണ്, തമസിന്റെ ഒരു ഭാവമാണത്. സ്വയം തന്നെ പൂജിക്കുക, താൻ കേമനാണ്, ശ്രേഷ്ഠനാണ്, പൂജ്യനാണ്, ആരാധ്യനാണെന്നൊക്കെ സ്വയം കരുതുന്നു. സ്തബ്ധാഹ, സ്തബ്ധന്മാരായിരിക്കുന്നു. ഇവിടെ രാമാനുജാചാര്യർ പറയും, സ്വന്തം ഗുരുവിന്റെ മുമ്പിൽ പോലും വിനയഭാവമില്ലാത്തവൻ, അതാണ് സ്തബ്ധനെന്ന് പറയുന്നത്. വിനയഭാവമില്ലാതിരിക്കുക, അതാണ് സ്തബ്ധത എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് വിനയ പ്രകടനമല്ല, രണ്ടും രണ്ടാണ്. വിനയ മാനസികമായ ഭാവമാണ്. ഗുരുസന്നിധിയിൽ അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, എന്നാലും മുഖ്യം മാനസികമായ ഭാവത്തിനാണ്. ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല, പക്ഷേ ആന്തരികമായ ഭാവമില്ലാതെ ബാഹ്യമായി പ്രകടിപ്പിച്ച് അതിനത് കാപട്യമാവും. അപ്രണതാത്മാനഃ, പ്രണതമായ മനസ്സില്ലാത്തവൻ. അത് ഭാഷകാരനോട് പറയുന്നത് മനസ്സിന്റെ പ്രണതിയെക്കുറിച്ചാണ് പറയുന്നത്. മനസ്സിലാഭാവം വരും മുഖ്യമാണ്. വിനയം മനസ്സിന്റെ ഭാവമായി വരിക, ബാഹ്യഭാവത്തിൽ ഉപരി. ബാഹ്യമായി അത് വരുന്നത് ഒരാചാരം എന്നുള്ള നിലയ്ക്കാണ്. ഗുരുസന്നിധിയിലെ ആചാരം എന്നുള്ള നിലയ്ക്ക് ബാഹ്യമായ ആ പ്രണതിക്ക് എല്ലാം സ്ഥാനമുണ്ട്. പക്ഷെ മുഖ്യമായും മനസ്സിൽ, മനസ്സിലാ വിനയഭാവം വരിക. അതില്ലാത്തവർ സ്വയം തന്നെ ഒരു താൻ തന്നെ പ്രണമിക്കുകയാണെങ്കിൽ, എന്നുവെച്ചാൽ തന്റെ ഗുണങ്ങളെ കൽപ്പിച്ചിട്ട് പ്രണമിക്കുകയാണെങ്കിൽ, ആ അർത്ഥം. അങ്ങനെ ഒരാൾ മറ്റൊരാളോട് ഒരിക്കലും വിനയഭാവം വരത്തില്ല. മറ്റൊരാൾ പൂജ്യനാണോ ശ്രേഷ്ഠനാണോ എന്നൊന്നും വരത്തില്ല. അതുകൊണ്ട് പറയുന്ന പ്രണതാത്മാന, അവന്റെ മനസ്സിലൊരിക്കലും വിനയം വരുന്നില്ല. ധനമാന മതാന്യതാഹ, ധനം അതുകൊണ്ടുള്ള മതം, മാനം കൊണ്ടുള്ള മതം, ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നവർ. സാധാരണ എല്ലാവരും ഉദ്ദേശിച്ച് പറയുകയാണ്, സമ്പത്തുള്ളവർ, പലതരത്തിലും അഭിമാനങ്ങളുള്ളവർ, ഇതിൻ്റെ എല്ലാം പേരിൽ അഹന്തയുള്ളവർ പറയുന്നു. ധനനിമിത്തവും മാനവും മതസ്ഥ, ധനനിമിത്തമായ മാനവും മതവുമുള്ളവർ ഇവിടെ യജ്ഞത്തോട് ബന്ധപ്പെടുത്തിയതിനെ പറയുകയാണ്. താഭ്യാം ധന മാന മതാഭ്യാം അന്യതാഹ, ധനമാനവും മതവും കൂടി ചേർന്നവർ. യജന്തേ, യജ്ഞം എന്നുള്ളതുകൊണ്ട് വേദത്തിൽ പറയുന്ന യജ്ഞം മാത്രമല്ല, ഇങ്ങനെയുള്ള ദുരഭിമാനികൾ യജ്ഞം ചെയ്യുന്നു. യജ്ഞം എന്നുള്ളതുകൊണ്ട് ഗീതയിൽ പൊതുവെ സത്കർമ്മങ്ങളെല്ലാം പറയുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ. വൈദിക യജ്ഞം മാത്രമല്ല, വേദത്തിലും യജ്ഞമെന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങളിലും സത്കർമ്മം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. യജ്ഞശബ്ദം അത് മനുഷ്യന്റെ കർമ്മം എന്നുള്ള രീതിയിൽ മാത്രമല്ല, വേദത്തിൽ യജ്ഞം കൊണ്ട് അഗ്നി യജിക്കുന്നു, വായു യജിക്കുന്നു, സൂര്യൻ യജിക്കുന്നു, ചന്ദ്രൻ യജിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ അത് വൈദികമായ കർമ്മമാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിയമനത്തിന്, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ പ്രപഞ്ചശക്തികളുടെ കർമ്മങ്ങളെ തന്നെ ഇവിടെ യജ്ഞമായി പറയുന്നുണ്ട്. അപ്പൊ ജീവന്റെ കർമ്മങ്ങൾ അതിനെല്ലാത്തിനെയും യജ്ഞമായിട്ടെടുക്കാം, വേദത്തിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. അതെല്ലാം യജ്ഞമാണ്. അപ്പോൾ വൈദികമായ വേദവീതമായ യജ്ഞം മാത്രമാണ്. ഇവിടെ പറയുന്ന എന്താണ്? ഈ സത്കർമ്മങ്ങൾ ചെയ്യുന്നു അഭിമാനികൾ, ധനമാനങ്ങളിലുള്ള അഭിമാനമുള്ള ആൾക്കാർ ചെയ്യുന്ന സത്കർമ്മങ്ങൾ നാമയജ്ഞേഹി, പേരിന് മാത്രമുള്ള യജ്ഞങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ കഠോപനിഷത്തിൽ പഠിച്ചല്ലോ, അവിടെ നചികേതസിന്റെ അച്ഛൻ യജ്ഞം ചെയ്തതിനെ കുറിച്ച് പറയും. അവിടെ എന്ത് ചെയ്യുന്നു? തന്റെ മകന് വേണ്ടതെല്ലാം സമ്പാദിച്ച് സൂക്ഷിച്ചിട്ട് പിന്നെ സർവദാനം അനുഷ്ഠിക്കേണ്ടതായ യജ്ഞം ചെയ്യുക. അപ്പൊ തനിക്ക് വേണ്ടതെല്ലാം മാറ്റിവെച്ചിട്ട് പിന്നെ യജ്ഞം ചെയ്യുക. അതാണ് നാമയജ്ഞം, പേരിന് വേണ്ടി മാത്രമുള്ള യജ്ഞം. അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്യുന്നു ഇത്തരക്കാർ. പറയാം, ധാരാളം ധനമൊക്കെ സമ്പാദിച്ച ലൗകികരായ മനുഷ്യർ, അവരാ ധനം ഉപയോഗിച്ചിട്ട് ലോകത്തിന് നന്മ ചെയ്യുന്നു, പക്ഷെ അത് വെറും പേരിന് മാത്രമാണ്. അവരുടെ ലോക നന്മ എന്ന് പറയുന്നത് വെറും നാമയജ്ഞങ്ങളാണ്, സത്കർമ്മങ്ങൾ. ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും, അത്തരക്കാർ ഉദ്ദേശിച്ചാ പറയുന്നു. അല്ലെങ്കിൽ തന്റെ സമ്പത്തിന്റെ പേരിൽ തനിക്ക് കീർത്തിയും കൂടുതൽ സമ്പത്തും എല്ലാം ആർജിക്കുന്നതിന് വേണ്ടി സത്കർമ്മങ്ങൾ പേരിന് ചെയ്യുന്നു, അത്തരക്കാർ ഉദ്ദേശിച്ച് പറയുകയാണ്. അവർ പ്രവർത്തിക്കുന്നത് ജീവകാരുണ്യം കൊണ്ടോ ലോകത്തിന് നന്മ വരണമെന്ന ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല, അങ്ങനെ പ്രവർത്തിക്കുന്നതിന് മഹാത്മാക്കൾക്കേ കഴിയൂ. അഭിമാനമില്ലാതെ ലോകത്തിന്റെ നന്മയെ ഉദ്ദേശിച്ച് പ്രവർത്തിക്കാൻ ഒരു അജ്ഞനായ സാധാരണ മനുഷ്യനും സാധ്യമല്ല. മാനവും മതവുമൊന്നുമില്ലാതെ ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയില്ല. എത്ര വലിയ ലോക സേവനം ചെയ്താലും അവർക്കതിന് കഴിയത്തില്ല. അത്തരക്കാരെ ഉദ്ദേശിച്ച് പറയുകയാണ്. അവർ നാമയജ്ഞങ്ങൾ ചെയ്യുന്നു, പേരിന് വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ എന്നുള്ള പേരിൽ അവരുടെ മാന മതത്തെ എല്ലാം വർദ്ധിപ്പിക്കുന്നു. ദംഭേന, ദമ്പത്തോടുകൂടി, ദമ്പമാണ് അതിന് ഹേതുവായിരിക്കുന്നത്. തന്റെ ആ പ്രഭുഭാവത്തെ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും ധനമുണ്ട്, എനിക്ക് ഇതിനെല്ലാം ചെയ്യാൻ കഴിയും. ആ രീതിയിൽ ധർമ്മധ്വജിതയ, തന്റെ ധർമ്മത്തെ സ്വയം തന്നെ കീർത്തിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഞാൻ ഇന്ന ഇന്ന ധർമ്മപ്രവൃത്തികളെല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കണം. അതാണ് ധർമ്മധ്വജിത്വം. ധ്വജം എന്ന് പറയുന്നത് കൊടി. ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടെന്നർത്ഥം. അപ്പൊ താൻ ചെയ്യുന്നതിന് കൂടുതൽ പ്രചാരവും എല്ലാം കൊടുത്തുകൊണ്ട് ലോകത്തെ ഇതെല്ലാം കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ധർമ്മധ്വജിത്വം എന്ന് പറയുന്നത്. അത് കീർത്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അവിടെ നിഷ്കാമകർമ്മമില്ല, പരമാർത്ഥത്തിലുള്ള കാരുണ്യമല്ല അവിടെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അതാണ് ധർമ്മധ്വജിത്വം. തന്റെ കൊടിയെന്ന് പറയുന്നത് ധർമ്മമാണ്, അത് ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. ലോകത്തിതൊക്കെ മനസ്സിലാകട്ടെ, താൻ ഇതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി, ലോകത്തിന്റെ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അത് യജ്ഞമായാൽ കൂടി അത് താമസമാണ്, ആസുരഭാവമാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകത എന്താണ്? ആ വിധിപൂർവകം ഒരു വിധിയെ സ്വീകരിക്കുന്നില്ല. വിധി എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രാചീന ആചാര്യ പരമ്പരയെ അവരംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. അവരുടെ മനസ്സിൽ തോന്നിയതുപോലെ എല്ലാം ചെയ്യും. അവരുടെ മനസ്സിൽ തോന്നുന്നത് പ്രാചീന ആചാര്യന്മാരുടെ മനസ്സിൽ തോന്നിയതായിരിക്കില്ല. അങ്ങനെ ചെയ്യുന്നു, അത് പാടില്ല. അവിധിപൂർവകം ഈ അധ്യായത്തിന്റെ അവസാനമാണ് പറയുന്നത്, ശാസ്ത്രത്തെ പ്രമാണമാക്കി ചെയ്യണം. അതവർ ചെയ്യുന്നില്ല താമസഭാവം കൊണ്ട്. വിധിവിഹിത അംഗ വിധികർത്തിവതാരഹിതം. യാഗത്തെ സംബന്ധിച്ച് യാഗത്തിൽ പറയുന്ന യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിന് പ്രമാണമായിരിക്കുന്ന എന്താണ്? വിധികളാണ്. സ്വർഗകാമോ യജേത തുടങ്ങിയ വിധിവാക്യങ്ങളാണ് അവിടെ പ്രമാണം. ആ വിധിവാക്യങ്ങളിലൂടെ ആ യാഗത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ടേ യാഗം ചെയ്യാവും. ആ യാഗത്തിന് മനസ്സിലാക്കേണ്ട എന്താണ്? അംഗം, യാഗത്തിന്റെ അംഗങ്ങൾ എന്തൊക്കെയാണ്? ഇതി കർത്തവ്യത, ഇതൊക്കെ പൂർവമീമാംസി ചർച്ച ചെയ്യുന്നു. ഒരു യാഗത്തിന്റെ ഇതി കർത്തവ്യത, കർത്തവ്യതയുടെ വിശേഷണങ്ങൾ, പ്രകാരങ്ങൾ. ഇതി കർത്തവ്യത എന്ന് പറയും, അതായത് ആ കർമ്മം ഏത് ഏതെല്ലാം രീതിയിലാണ് ചെയ്യേണ്ടത്, പ്രധാനമായ അതിന്റെ അംഗങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ, അതിനാണ് ഇതി കർത്തവ്യത എന്ന് പറയുന്നത്. അത് പൂർവമീമാംസയിലെ ഒരു സാങ്കേതിക ശബ്ദമാണ്. ഇതെല്ലാം അംഗം, ഇതി കർത്തവ്യത എന്നെല്ലാം പറയുന്നത് പാരിഭാഷിക ശബ്ദങ്ങളാണ്, മീമാംസകർ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണ്. ഒരു വൈദിക കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മം പൂർണ്ണമാകണമെങ്കിൽ ആ കർമ്മത്തിന്റെ അംഗം എന്താണ്? ആ വിധിയിൽ വിധി, അതിൽ ഭാവന, ഭാവനയുടെ ഭേദങ്ങൾ, ആ ഭാവനയിൽ വരുന്ന സാധ്യം, സാധനം, ഇതി കർത്തവ്യത തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം പൂർവമീമാംസയിൽ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു യാഗം അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള വൈദികമായ യാഗം ചെയ്യുമ്പോൾ പോലും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. തന്റെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ചെയ്യുന്നു. സത്കർമ്മങ്ങളെല്ലാം അതുപോലെ ചെയ്യുന്നു. അതിനെല്ലാം കാരണം എന്താണ്? അവന്റെ ദമ്പാണ്. അതിനാണ് പറഞ്ഞത് ധർമ്മധ്വജിത്വം. സ്വയം തന്റെ ധർമ്മത്തെ അല്ലെങ്കിൽ ധാർമ്മിക ഭാവത്തെ കീർത്തിക്കുക, അതിനുവേണ്ടി ചെയ്യുന്നു, പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നു, അതിനുവേണ്ടി സമ്പത്ത് ആർജിച്ച് വിനിയോഗിക്കുന്നു. പഴയകാലത്ത് ആസുരഭാവമുള്ള ചക്രവർത്തിമാരും രാജാക്കന്മാരും മറ്റും ചെയ്തിരുന്നു. അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് ധനവാന്മാർ ചെയ്യുന്ന സത്കർമ്മം, അതിനെയെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അവിടെയൊന്നും ആത്മീയ ഭാവം ഇല്ല, സദ്ഗുണങ്ങളൊന്നും അവിടെ ഇല്ല. അക്കാര്യം പറയുന്നു. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദന്വിതാഃ യജന്തി നാമയജ്ഞൈസ്ഥേ ദന്ധേനാവിധിപൂർവകം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാഃ മാം ആത്മപരദേഹേഷു പ്രദ്യുഷന്തോഭ്യ സുയകാഃ. ഇവിടെ എല്ലാം പറയുന്നത് കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ തന്നെ ഒരാൾ നിസ്വാർത്ഥമായി നിഷ്കാമമായി പരോപകാരാർത്ഥം അനുഷ്ഠിക്കാൻ ശ്രമിച്ചാലും അതിലിത്തരം ദോഷങ്ങളെല്ലാം കടന്നു വരും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൂടെയാണ്. ഒന്ന്, ഇത്തരം ദോഷങ്ങൾ ഉള്ള ആൾക്കാർ അനുഷ്ഠിക്കുന്നു. രാജസ താമസ ഭാവങ്ങൾ ഉള്ളിലുള്ളവർ മഹത്തായ കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം അവരിൽ വരും. ഈ ധർമ്മദ്വജിത്വം, ദമ്പം, അഹങ്കാരം ഇതെല്ലാം വരും. അതൊന്നും മറ്റൊന്ന് അത്തരക്കാരല്ല. സാത്വികമായ ഭാവങ്ങളുള്ളവർ തന്നെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിച്ചാൽ അവരിലും ഇതെല്ലാം കടന്നു വരും, വഴിവിട്ടു പോകും. അതിന് ശാസ്ത്രം പറയുന്നതനുസരിച്ച് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ശാസ്ത്രം പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും. അത് മായയുടെ സ്വഭാവമാണ്. അപ്പോൾ സദ്വാസനയുള്ളവരെയും നിഷ്കാമഭാവനയുള്ളവരെയും കർമ്മരംഗത്ത് ഇതെല്ലാം വന്ന് പിടികൂടും. ഈ പറയുന്നതല്ല അഹങ്കാരം, അഹങ്കരണം, അഹങ്കാര അഹമെന്ന് ഭാവിക്കുക. വിദ്യമാനൈരവിദ്യമാനൈശ്ച ഗുണൈഹി ആത്മനി അധ്യാരോപിതൈഹി വിശിഷ്ടം ആത്മാനം അഹം ഇതി മന്യതേ സ്വഹങ്കാരോ അവിദ്യാഖ്യ കഷ്ടതമഃ സർവദോഷാണാം മൂലം സർവാനർത്ഥ പ്രവൃത്തിനാം ച. അഹങ്കാരത്തെക്കുറിച്ച് ഭാഷ്യകാരം വ്യാഖ്യാനിക്കുകയാണ്. വിദ്യമാനേഹി അവിദ്യമാനേശ്ച ഗുണേഹി. ഗുണങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, നമ്മിലുള്ള ഗുണങ്ങൾ. ഇവിടെ പറഞ്ഞല്ലോ, നിഷ്കാമമായ കർമ്മം അനുഷ്ഠിക്കാനും മറ്റും തുടങ്ങുന്നവർ. അല്ല, അനേക സദ്ഗുണങ്ങളുണ്ട്. ഇനി ആർജിക്കേണ്ടതായ, എന്നാൽ ഇപ്പോൾ നിലനിൽക്കാത്ത ഗുണങ്ങളുമുണ്ട്. അതാണ് അവിദ്യമാന ഗുണങ്ങൾ. ഇനി തന്റെ കർമ്മത്തിലൂടെയും മറ്റും ആർജിക്കണം. ശമതമാതി ഗുണങ്ങളെല്ലാം ആർജിക്കേണ്ടതാണ്. ശാന്തി, ദാന്തി എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ, അനുഭവത്തിൽ വന്നിട്ടില്ല. അതാണ് അവിദ്യമാന ഗുണങ്ങൾ. അത് ഏതായാലും ശരി, പരമാർത്ഥത്തിൽ ഈ ഗുണങ്ങളെല്ലാം തന്നിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അധ്യാരോപിതങ്ങളാണ് ഗുണങ്ങൾ. താൻ ആത്മസ്വരൂപനാണ്, ആത്മാവ്, ഇത്തരത്തിലുള്ള ഒരു ഗുണങ്ങളുമില്ല. എന്നാൽ ചില ഗുണങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ചിലത് നിലനിൽക്കുന്നില്ല. ഏതായാലും അതെല്ലാം ആരോപിക്കുന്നതാണ്. സർവവും ആരോപിതമായിരിക്കെ ഇല്ലാത്ത ഗുണങ്ങളെ കൂടി കൽപ്പിക്കുന്നു. അതാണ് ഇവിടുത്തെ അധ്യാരോപണം. അങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയവൻ വിശിഷ്ടൻ. അങ്ങനെ കർമ്മരംഗത്ത് നിൽക്കുന്നവൻ, നിഷ്കാമമായ കർമ്മത്തെ അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പോലും വിശിഷ്ടനായി തന്നെ കരുതുന്നു. ആത്മാനം, താൻ ഗുണസമ്പന്നനാണ് എന്ന് കരുതുന്നതാണ് അഹം. അതിന് അഹംഭാവം എന്ന് ഇവിടെ പറയുന്നു. ഞാൻ ഗുണസമ്പന്നനാണെന്ന് കരുതുക. ഇതി മന്യതേ, തന്നിൽ ആധ്യാത്മികമായ ഭാവങ്ങളുണ്ടെന്ന് കരുതുക. എന്നിൽ ജപവും തപവും ധ്യാനവും യോഗവും ഭക്തിയും വിവേകവും എല്ലാം ഉണ്ടെന്ന് സ്വയം കരുതുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കരുതുന്നതാണ് സ്വഹങ്കാര. അങ്ങനെ ഒരു ഭാവം ഉള്ളിൽ വരുമ്പോൾ അതിന് അഹങ്കാരം എന്ന് പറയും. അവിദ്യാഖ്യ, ഇതിന്റെ മറ്റൊരു പേരാണ് അവിദ്യ. അഹങ്കാരത്തിന്റെ തന്നെ പര്യായ പദമാണ് അവിദ്യ. സാധന അവിദ്യ കാര്യമാണ് അഹങ്കാരം എന്ന് പറയും. ഇവിടെ പറയുന്നു ഇത് പര്യായം തന്നെയാണ്, അഹങ്കാരം തന്നെ അവിദ്യ. ഇതിനെക്കുറിച്ച് ഭാഷകാരം പറയുന്ന എന്താണ്? കഷ്ടതമഹ, അങ്ങേയറ്റത്തെ കഷ്ടമാണത്. അനുശോചിക്കുകയാണ്. അങ്ങേയറ്റത്തെ കഷ്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് സർവരെയും പിടികൂടുന്നു. ഈ പ്രപഞ്ചത്തെ എല്ലാം തിരിച്ചിട്ട് ഈശ്വര പ്രാപ്തിക്ക് വേണ്ടി കഠിനമായ വ്രതങ്ങൾ സ്വീകരിച്ചിരിക്കുന്നവരെ പോലും ദോഷത്തിന്റെ പേരിൽ അല്ലെങ്കിലും ഗുണത്തിന്റെ പേരിൽ ഇത് പിടികൂടുന്നു. ആ ഗുണങ്ങൾ തന്നെ അവനെ ബന്ധിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് കഷ്ടതമമാണ് ഇതിന്റെ പ്രവൃത്തി. ഇതാണ് സർവദോഷാണാം മൂലം. ഈ വരുന്ന അഭിമാനം പിന്നീടുണ്ടാകാൻ പോകുന്ന സർവദോഷങ്ങൾക്കും കാരണമാണ്. സർവ അനർത്ഥ പ്രവൃത്തിനാം, സർവ അനർത്ഥ പ്രവൃത്തികൾക്കും, സത്കർമ്മമായാലും ശരി ദുഷ്കർമ്മമായാലും ശരി, അഹത്തിന്റെ ബലത്തിലാണ് അവന്റെ പ്രവൃത്തിയെങ്കിൽ അത് അനർത്ഥത്തിന് കാരണമാണ്. സത്കർമ്മവും അവിടെ അനർത്ഥമാണ്. അതുകൊണ്ട് പറയുന്നു അതൊന്ന് അഹങ്കാരം. അതിനാദ്യം പറഞ്ഞു തഥാ ബലം പര അഭിഭവ നിമിത്തം കാമരാഗാന്വിതം. പ്രത്യേകിച്ചും അർജുനനെ പോലെയുള്ള ഒരു അധികാരിയെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, ബലം മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതിന് ഉള്ള ആ ശേഷി. അത് എന്തുകൊണ്ടായാലും ശരി, ചിലപ്പോൾ ധനം കൊണ്ട് കീഴ്പ്പെടുത്തും, പരാക്രമം കൊണ്ട് കീഴ്പ്പെടുത്തും, അറിവ് കൊണ്ട് കീഴ്പ്പെടുത്തും, സ്ഥാനമാനങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തും, പലതരത്തിലും കീഴ്പ്പെടുത്തും. എന്തായാലും ഇതെല്ലാം ഒരുവന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഇത് പരാഭിഭവത്തിന്, മറ്റുള്ളവനെ പരാജയപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെന്താ കാരണം? അറിവ് അല്ലെങ്കിൽ വിവേകം കൊണ്ടൊരാൾ മറ്റൊരാളെ എങ്ങനെ കീഴ്പ്പെടുത്തും? പറയുന്നു കാമരാഗാന്വിതം. കാമരാഗങ്ങളോടുകൂടി ചേരുകയാണെങ്കിൽ, അത് വിവേകം തന്നെ ഒരുവന്റെ ഉള്ളിലുണ്ടായാൽ അത് കാമരാഗങ്ങളോട് കൂടി ഇരുന്നു കഴിഞ്ഞാൽ അവൻ അത് ഉപയോഗിച്ച് മറ്റുള്ളവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. മത്സരഭാവം വരും, അറിവ് കൊണ്ട് മത്സരിക്കും, അറിവ് കൊണ്ട് താരതമ്യം ചെയ്യും. ആർക്കാണ് അറിവ് കൂടുതൽ, എനിക്കാണോ അവനാണോ? അവന് എന്നോളം അറിവില്ല, അപ്പോൾ ഞാൻ അറിവിൽ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നിങ്ങനെ അറിവിൽ അഭിമാനിക്കും. തന്റെ അറിവ് ശ്രേഷ്ഠമാണെന്ന് സ്വയം കരുതും. ഇത് ബലത്തിനും എല്ലാറ്റിലും വരും, ധനത്തിലും കീർത്തിയിലും എല്ലാം വരും. അത് രണ്ടാമത് വരുന്നു. ദർപ്പം ദർപ്പോ നാമ യസ്യ ഉദ്ധവേ ധർമ്മം അതിക്രാമതി സ്വയം അന്ധക്കരണാശ്രയോ ദോഷവിശേഷം. ദർപ്പം എന്ന് പറയുന്നതിന് ഈ സന്ദർഭത്തെ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് ദർപ്പം എന്ന് പറയുന്നത്? യസ്യ ഉദ്ധവേ, അത് ഒരുവന്റെ ഒരു ജീവന്റെ അന്ധക്കരണത്തിൽ അത്തരമൊരു വികാരം പ്രകടമായി കഴിഞ്ഞാൽ ധർമ്മം അതിക്രാമതി, പിന്നെ അവൻ ധർമ്മത്തെ പരിഗണിക്കുന്നില്ല, അവൻ ധർമ്മത്തെ അതിക്രമിക്കും. അവൻ പിന്നെ ധർമ്മത്തിലൊരു നോട്ടമില്ല. എന്നുവെച്ചാൽ അവൻ അധർമ്മവും പ്രവർത്തിക്കും. അവൻ പറയും എന്താണ്? എനിക്ക് പിന്നെ നിയമങ്ങളൊന്നും ബാധകമല്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം നേടുന്നതിന് എന്ത് വഴിയും സ്വീകരിക്കും. അങ്ങനെ ധർമ്മത്തെ ഉല്ലംഘിക്കുന്നതിന് ഒരുവനെ പ്രേരിപ്പിക്കുന്ന അവന്റെ അന്ധകരണത്തിന്റെ ഭാവം, അതിനാണ് ദർപ്പം എന്നിവിടെ വ്യാഖ്യാനിക്കുന്നത്. ദോഷവിശേഷ, ഇതൊരു വിശേഷമായ ദോഷമാണ്. അരുത് എന്ന് തന്റെ മനസ്സിൽ തോന്നുന്നത് കുറ്റബോധത്തോടുകൂടി ചെയ്യുക. അതിന് പ്രേരിപ്പിക്കുന്നതാണ് ദർപ്പം. അറിയാം ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവന്റെ ഉള്ളിൽ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധമിരിക്കും. ആ ബോധത്തിൽ നിന്നുകൊണ്ടേ അത് ചെയ്യാൻ പറ്റും, അല്ല ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. എത്ര ധീരനായാലും ശരി, എത്രയൊക്കെ മാനസികമായ ബലവും തന്റെ ഇടതെല്ലാം ഉണ്ടെങ്കിലും ശരി, ഒരുവന്റെ മനസ്സിൽ തോന്നിയാണ് ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ തോന്നിയിട്ട് വീണ്ടും അത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ കുറ്റബോധമിരിക്കും, അരുതാത്തതാണല്ലോ ചെയ്യുന്നത്. ആ ഒരു സന്ദർഭത്തിൽ അവന്റെ മനസ്സിൽ അവനെ വീണ്ടും വീണ്ടും ആ അരുതാത്തതിലേക്ക് പ്രവർത്തിപ്പിക്കുന്ന ആ വികാരം, ആ അന്ധകരണ വൃത്തി, അതിന്റെ പേരാണ് ദർപ്പം എന്ന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു. കാമം പറയുന്നു, സ്ത്രീയാദി വിഷയം, മനസ്സിനെ പ്രകോപിപ്പിക്കുന്ന സ്ത്രീ പുരുഷൻ തുടങ്ങിയ വിഷയം, സർവ വിഷയങ്ങൾ ധർമ്മത്തിൽ നിന്നും മനസ്സിനെ വ്യതിചലിപ്പിച്ച് വിഷയഭോഗത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നതിന് പ്രേരണ കൊടുക്കുന്ന വസ്തുക്കളെ എല്ലാത്തിനും എടുക്കാം. കാമം, ക്രോധം, അനിഷ്ട വിഷയം. ഒരു വസ്തുവിന് അനിഷ്ടമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനോട് തോന്നുന്ന വികാരം, അതാണ് ക്രോധം. ഏതാൻ അന്യാംശ മഹതോ ദോഷാൻ സംസിദ്ധാഹ. ഇവിടെ പറയുന്ന താമസ ആസുരഭാവമുള്ളവരെ കുറിച്ച് പറയുകയാണ്. ഇത് മാത്രമല്ല, ഇത് ജീവന്റെ ഉള്ളിൽ സദാ പ്രകടമാകുന്നതുകൊണ്ട് ഇതിനെയൊക്കെ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ. അഷ്ടരാഗങ്ങൾ ഇങ്ങനെയൊക്കെ സാധാരണ പറയുന്നത്. അനേക ദോഷങ്ങൾ ഇതുപോലെയുണ്ട്. മഹതോ, മഹത്തായ ദോഷങ്ങൾ, ഈ ദോഷങ്ങളോടുകൂടിയിരിക്കുന്നു എന്നർത്ഥം. അതുമാത്രമല്ല, ഇത്തരക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? കിഞ്ച തേ മാം ഈശ്വരം ആത്മപരദേഹേഷു സ്വദേഹേ പരദേഹേഷു ച തത് ബുദ്ധി കർമ്മ സാക്ഷിഭൂതം മാം പ്രദ്വിഷന്ത മത്ശാസനാധിവർത്തിത്വം പ്രദ്വേഷ തം കുർവന്ത അഭ്യസൂയക സന്മാർഗസ്ഥാന ഗുണേഷു അസഹമാനാഹ. അവിടെ വിശേഷതയെക്കുറിച്ച് പറയുന്നവർ ഈശ്വരനെ നിന്ദിക്കുന്നു. ഈശ്വരനെ നിന്ദിക്കുന്നു എന്നുള്ളതല്ല, ഈശ്വരനിലും അവർക്ക് അസൂയയാണ് എന്നാണ്. മാം ഈശ്വരം, ഇവിടെ ഉപദേശിക്കുന്നയാള് ഭഗവാൻ. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്റെ ആ സർവാത്മഭാവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, വ്യക്തിഭാവത്തിൽ നിന്നുകൊണ്ടല്ല. എന്നെ എന്ന് തന്നെ പറയുന്നു. ഉപദേശിക്കുന്ന ആൾ സ്വയം തന്നെ തന്നെ പറയണെന്നാണ് ഈശ്വരം. ഞാൻ തന്നെയാണ് ഈശ്വരൻ, നിന്നോടിപ്പോ ഈ ഉപദേശിക്കുന്ന തേൾത്തടത്തിൽ നിന്നും അർജുനന് ഉപദേശിക്കുന്ന ആ ശ്രീകൃഷ്ണ രൂപത്തിൽ നിൽക്കുന്ന ഞാൻ തന്നെ ഈശ്വരൻ. എന്നെ നിന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിന്ദിക്കുന്നു എന്നെടുക്കരുത്. ഈശ്വരൻ അവിടെ തന്നെ ഒരു വ്യക്തിയായി ഭാവന ചെയ്യുന്നില്ല. ഈശ്വരൻ നിന്ദയെന്ന് പറയുമ്പോൾ എന്താണോ, വസുദേവന്റെ പുത്രനായ വാസുദേവൻ എന്ന് പറയുന്ന വ്യക്തിയെ നിന്ദിച്ചതായിട്ടല്ല, അങ്ങനെ പറയുന്നില്ല. അത് വ്യാഖ്യാനിക്കുന്നതല്ല, സ്വയം തന്നെ പറയുകയാണ്. ആത്മ പരദേഹേഷു, ആരാണോ നിന്ദിക്കുന്നത് അവനെ കുറിച്ച് പറയുന്നു. ആത്മദേഹം, അവനിലും അവന്റെ ദേഹത്തിലും പരദേഹത്തിലും അന്യദേഹത്തിലും എന്നാണ് ഇവിടെ ഭഗവാൻ തന്നെ കുറിച്ച് പറയുന്നത്. ഞാൻ മാം എന്ന് പറയുന്നു, ഞാൻ ആരാണോ എന്നെ നിന്ദിക്കുന്നത് അവന്റെ ഉള്ളിലും അന്യന്റെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നവനാണ്. എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? തത് ബുദ്ധി കർമ്മ സാക്ഷിഭൂതം, അത് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നതാണ്. അതൊന്നുകൂടി വിശദമാക്കാൻ വേണ്ടി പറയണം. എങ്ങനെയിരിക്കുന്നു ഈശ്വരൻ? നിന്ദിക്കുന്നവന്റെ ശരീരത്തിലും അന്യന്റെ ശരീരത്തിലും ആത്മപരദേഹങ്ങളിൽ പറയുന്നു, അവന്റെ ബുദ്ധിക്കും അവന്റെ കർമ്മത്തിനും സാക്ഷിയായിരിക്കുന്നു. ആരാണോ ഈശ്വരനെ നിന്ദിക്കുന്നത്, ഈശ്വരനെ നിന്ദിക്കണമെങ്കിൽ അതിനുള്ള അറിവ് അവന് വേണമല്ലോ. ഈശ്വരനെ കുറിച്ച് തന്നെ അവൻ പുച്ഛിക്കുന്നു. ഈശ്വരൻ എന്താണ്? അങ്ങനെ ഒരു സർവജ്ഞനുണ്ടോ? ഒരു സർവശക്തനുണ്ടോ? അങ്ങനെ കർമ്മത്തെ ചെയ്യിപ്പിക്കാനും കർമ്മത്തിന് ഫലം കൊടുക്കാനും ഒരു ഈശ്വരനുണ്ടോ? വിധാതാവ്. അങ്ങനെ ഒരാളുണ്ടാകാൻ വഴിയില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അത് അസംബന്ധമാണ്. ഇത്തരത്തിൽ ഈശ്വരന്റെ സദ്ഗുണങ്ങളെല്ലാം ഓർത്തുകൊണ്ടാണ് ഒരാൾ ഈശ്വരനെ നിന്ദിക്കുന്നത്. അതാണ് ഈശ്വരന്റെ വൈഭവം. ഈശ്വരനെ ഒരാൾ നിന്ദിക്കണമെങ്കിൽ ഈശ്വരന്റെ എല്ലാ നന്മകളെയും സ്മരിച്ചാലേ പറ്റൂ. ഈശ്വരൻ നിഷേധിക്കുന്നവരെന്താണ് പറയുന്നത്? സർവജ്ഞനായ ഒരു ഈശ്വരനില്ലെന്നാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്നു? സർവജ്ഞനെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരന്റെ സർവജ്ഞതയെ സ്മരിക്കുന്നു. അപ്പൊ ഈശ്വരന്റെ പരമമായ ഭാവമാണ് സർവജ്ഞത. അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് സങ്കല്പിക്കാമെന്നുള്ളതിന്റെ പരമമായ ഒരവസ്ഥയാണ് സർവജ്ഞത്വം. ആ സർവജ്ഞത്വത്തെ സ്മരിച്ചുകൊണ്ട് ആണ് ഈശ്വരനെ നിഷേധിക്കുന്നത്. പിന്നെ സർവശക്തനായ ഈശ്വരനെ നിഷേധിക്കുന്നു. സർവശക്തി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരന് മാത്രമുള്ളതാണ്. ഈശ്വരന്റെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ഒരു ഭാവമാണ്. അതിനെ സ്മരിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നു. അതാണ് തന്റെ ബുദ്ധിക്ക് സാക്ഷിയായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ സർവജ്ഞത, സർവജ്ഞത്വം, സർവശക്തിത്വം തുടങ്ങിയ ഈ ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതമായ ഭാവങ്ങൾ ഈശ്വരനെ നിഷേധിക്കുന്നവനും സ്മരിക്കേണ്ടി വരും. എന്തുകൊണ്ടങ്ങനെ സ്മരിക്കേണ്ടി വരുന്നത്? കാരണം അവന്റെ ബുദ്ധിക്ക് സാക്ഷിഭൂതനായി ഈശ്വരൻ ഇരിക്കുന്നത് കൊണ്ടാണ്. ഒരു ജീവന്റെ ബുദ്ധിക്ക് സാക്ഷിഭൂതനായി ഈശ്വരൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവന് സർവജ്ഞത്വം, സർവശക്തിത്വം തുടങ്ങിയ ഭാവനകൾ ഉണ്ടാകുന്നത്. അത്തരൊരു ഭാവന അവന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ഈശ്വരന്റെ അസ്തിത്വത്തിനുള്ള പ്രമാണം പോലും ആ ജീവന്റെ ഉള്ളിലുണ്ടാകുന്ന ഇത്തരം ശ്രേഷ്ഠമായ ഭാവനകളാണ്. ആ ഭാവനയെ അവന്റെ നേരത്തെ പറഞ്ഞ അഹം അല്ലെങ്കിൽ അവിദ്യമയമായ ബുദ്ധികൊണ്ട് അവനതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈശ്വരൻ സാക്ഷിഭൂതനായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവെന്താണ്? ഏറ്റവും അധമമായ മനസ്സിനും ഇത്തരം ഉദാത്തമായ ഭാവനകൾ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഈശ്വരനെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ തന്റെ തന്നെ ബുദ്ധിക്ക് സാക്ഷിഭൂതനായിരിക്കുന്ന ഈശ്വരനെ നിഷേധിക്കുന്നു. എന്നുവെച്ചാൽ തന്റെ ബുദ്ധി സദാസമയം സ്മരിക്കാൻ ശ്രമിക്കുന്ന ഈശ്വരൻ, ആ ബുദ്ധി തന്നെ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമായി നിഷേധിക്കുന്നു. അപ്പോൾ ഈശ്വരനെ നിഷേധിക്കുന്നവനും ഈശ്വരനെ അംഗീകരിക്കുന്നവനും ബുദ്ധിക്ക് സാക്ഷിയായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവനതിനെ നിഷേധിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരനത് വ്യക്തമാക്കുന്ന എന്താണ്? തന്റെ തന്നെ ബുദ്ധിക്ക് സാക്ഷിഭൂതനായിരിക്കുന്ന ആ ഈശ്വരനെ സ്മരിച്ചിട്ട് അവനതിനെ നിഷേധിക്കുന്നു. വാക്കുകൊണ്ട് നിഷേധിക്കുമ്പോൾ അതൊരു കർമ്മമായി പറയുന്നു. കർമ്മസാക്ഷിഭൂതം. അവന്റെ സർവകർമ്മങ്ങൾക്കും അവൻ ഈശ്വരനെ അംഗീകരിച്ച് ആരാധിച്ചാൽ അതിന് കാരണക്കാരനായിരിക്കുന്ന എന്താണ്? കർമ്മസാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ. ആ കർമ്മസാക്ഷിയായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് അവനെ കൊണ്ട് നിഷേധിപ്പിക്കുന്നത്. നിഷേധം ഒരു കർമ്മമാണ്. കർമ്മസാക്ഷിയാണ് ഈശ്വരനെങ്കിൽ ആരാധനയ്ക്കും നിഷേധത്തിനും രണ്ട് കർമ്മത്തിനും സാക്ഷിയായിരിക്കുന്നത്. വെറും സാക്ഷിയായിരിക്കുക മാത്രമല്ല, പ്രേരകനായിരിക്കുന്നത് ഈശ്വരൻ തന്നെ. ശ്രുതിയിലും പറയുന്നതാണ്, ഞാൻ തന്നെയാണ് അവനെ സന്മാർഗത്തിലൂടെ നടത്തിക്കുന്നത്, ഞാൻ തന്നെയാണ് അവനെ ദുർമാർഗത്തിലൂടെ നടത്തിക്കുന്നത്. അപ്പൊ സർവ കർമ്മപ്രേരകനായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനെ തന്നെ എന്ത് ചെയ്യുന്നു, അവൻ നിഷേധിക്കുന്നു. അപ്പൊ സർവത്തിനും ഈശ്വരൻ പ്രേരകനും സാക്ഷിയുമായിരിക്കുന്നെങ്കിൽ പിന്നെ എന്താ സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ പറയുന്നുണ്ടല്ലോ, സംശ്രിതാഹ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം, ഇതിനെയൊക്കെയാണ് ഒരു ജീവൻ ആശ്രയിക്കുന്നതെങ്കിൽ ആ ഈശ്വരന്റെ സാക്ഷിഭാവം അത് ഈശ്വരനെ നിഷേധിക്കാൻ അവനെ സഹായിക്കും. മറിച്ച് ആദ്യം പറഞ്ഞ ദൈവീ സമ്പത്തിനെയാണ് അവൻ സംശ്രയിക്കുന്നതെങ്കിൽ ആ ഈശ്വരന്റെ സാക്ഷിഭാവം ഈശ്വരനെ അംഗീകരിക്കുന്നതിനും ആരാധിക്കുന്നതിനും അവന് സഹായിക്കും. ഇതെല്ലാം ഈശ്വര സാന്നിധ്യത്തിൽ തന്നെ നടക്കുന്നു. അത് പ്രത്യേകം പറയാൻ വേണ്ടി പറയുന്നു, മാം ആത്മപരദേഹേഷു, എന്നെ തന്റെ ഉള്ളിലും അന്യരുടെ ഉള്ളിലും ഇരിക്കുന്ന എന്നെ, സാക്ഷിയായിരിക്കുന്ന എന്നെ, പ്രദ്യുഷന്ത മശാസനാധിപർത്തിത്വം, എന്റെ ശാസനെ അധിവർത്തിക്കുക, അതാണ് പ്രദ്വേഷ. മത്ശാസന എന്ന് പറയുന്ന ഈശ്വരന്റെ ശാസനം, ഈശ്വരന്റെ ശാസന എന്ന് പറയുന്നത് സന്മാർഗത്തിൽ ചരിക്കുന്നതിന് ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്ന നിയമങ്ങൾ, അതാണ് ഈശ്വരന്റെ ശാസനം. ഒരു ജീവനെ ആ ജീവന്റെ ഗതിയെ ഊർധ്വമാക്കി പരമാത്മപദത്തെ പ്രാപിക്കുന്നതിനുള്ള വഴി ഈശ്വരൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്, അതാണ് ഈശ്വരന്റെ ശാസനം. അതിനെ അതിവർത്തിക്കുന്നതിനുള്ള ഒരു പ്രവണത ജീവനിലുണ്ട്. എന്തുകൊണ്ട് ഈ പറഞ്ഞ അഹങ്കാരാദികളെ അവൻ ആശ്രയിക്കുന്നതുകൊണ്ട്? അതാണ് അവൻ ഉണ്ടാകുന്ന ഇവിടെ പറയുന്ന ഈശ്വര പ്രദ്വേഷം, അത് വരുന്നു. അതായത് ജീവന്റെ സഹജമായ ഭാവം എന്ന് പറയുന്നത് അന്യരുടെ ശാസന എന്ന് പറയുന്നു. ജീവന്റെ സഹജമായ ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വര അഭിമുഖമായി സഞ്ചരിക്കുക എന്നുള്ളതാണ്. ജീവന്റെ സംസാരം എന്ന് പറയുന്നത് ആ ജീവന് ഈ സംസാരത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയാണമാണ്. അതാണ് ജീവന് സഹജമായിരിക്കുന്നത്. പരമാത്മപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരൻ അതിനെ അഭിമുഖമായിട്ട് ജീവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അനാദിയായി അനന്ത ജന്മങ്ങളിലൂടെ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ജീവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഈശ്വര അഭിമുഖമായി സഞ്ചരിക്കുമ്പോൾ ഈശ്വര ശാസനയ്ക്ക് അധീനനായി അവൻ സഞ്ചരിക്കുന്നു, ബോധപൂർവ്വം സഞ്ചരിക്കുന്നു. പക്ഷെ ആ ബോധം നഷ്ടപ്പെട്ട് അവിവേകത്തിന് കീഴ്പ്പെട്ട് അവൻ സഞ്ചരിക്കുമ്പോൾ അതിനെ നമ്മൾ സംസാരമെന്ന് പറയുന്നു. അവനെന്ത് ചെയ്യുന്നു, അവൻ ഈശ്വര നിയമത്തെ ഉല്ലംഘിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ശാസനാധിവർത്തിത്വം എന്ന് പറയുന്നു. ബോധപൂർവം അതിനെ നമ്മൾ പറയുന്നു ആത്മീയ സാധന എന്നെല്ലാം പറയുന്നു, ബോധപൂർവമുള്ള പ്രവൃത്തി. അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ലൗകിക ജീവിതം എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന എന്താണോ ജീവനെ സംബന്ധിച്ച് ഈശ്വരന്റെ സങ്കല്പം എന്താണോ, ഈശ്വരപ്രാപ്തി തന്നെ. അതിനാണ് മത്ശാസന എന്ന് പറയുന്നത്. ജീവൻ അവിടെ എത്തിച്ചേരണം, സ്വാഭാവികമായി അവിടെ എത്തിച്ചേരണം. പക്ഷേ ഈ അഹങ്കാരാദികളെ ആശ്രയിക്കുന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവനതിനെ അധിവർത്തിക്കുന്നു. അതാണ് മത്ശാസന അധിവർത്തിത്വം. അതാണ് പ്രദ്വേഷ, ഈശ്വര വിദ്വേഷം എന്ന് പറയുന്നതാണ്. തം കുർവന്ത, അത് ചെയ്യുന്നു. അഭ്യസൂയക, അഭ്യസൂയ എന്ന് പറഞ്ഞാൽ നിന്ദ, നിന്ദിക്കുന്നു. ഈശ്വരനെ തന്നെ അവൻ നിന്ദിക്കുന്നു. സന്മാർഗസ്ഥാനാം ഗുണേഷു അസഹമാനാഹ, അവൻ ഈശ്വരനെ നിന്ദിക്കുന്നു. സന്മാർഗത്തിൽ ചരിക്കുന്നവരെ, ഈശ്വരീയ മാർഗത്തിൽ ചരിക്കുന്നവരെ, അവരുടെ ഗുണങ്ങളെ അവന് സഹിക്കാൻ കഴിയുന്നില്ല. അവരുടെ നന്മകളെ അവർക്ക് അവന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ ആസുരഭാവമുള്ളവനെ കുറിച്ച് പറയുകയാണ്. ഈശ്വരീയമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അവർ അനേകം നന്മകൾ പ്രകടമാകും. അവരുണ്ടാകുന്ന നന്മകൾ എന്താണ്? കാരുണ്യം, പരോപകാര തത്പരത, സത്കീർത്തി, ലോക ബഹുമാനം, ആദരവ്, ഇതെല്ലാം ഉണ്ടാവും ഈശ്വരീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക്. പക്ഷെ ഒരുവന്റെ ഉള്ളിൽ ആസുരഭാവമാണെങ്കിലോ, അവനിത് സഹിക്കത്തില്ല. ഈ ഗുണങ്ങൾ അസഹമാനാഹ, അവന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അവർ അതിനെ നിന്ദിക്കുന്നു, ആ ഈശ്വരീയ ഭാവത്തെ അവർ നിന്ദിക്കുന്നു. അപ്പൊ ഇതിലൊന്നും അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. സാധാരണ ആൾക്കാർ ചോദിക്കും, അങ്ങനെ ഒരു ഈശ്വരീയ ഭാവം, ഈശ്വരീയ ഭാവമുള്ളവരെയൊക്കെ നിന്ദിക്കുന്നു, എന്നാൽ ഈശ്വരീയ ഭാവമുള്ളവർക്ക് ഈ നിന്ദയെ ഇല്ലാതാക്കിക്കൂടെ? നിന്ദിക്കുന്നവരെ ശിക്ഷിച്ചുകൂടി? ഗുരുവിനെ നിന്ദിക്കുന്നുണ്ടാല് ആരെങ്കിലും നിന്ദിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ശിഷ്യന്മാർ ചിന്തിക്കും, അപ്പോൾ അവന്റെ തലയിൽ എന്താ ഇടുത്തി വീഴാത്തത്? അവൻ നശിക്കാത്തത് എന്ന് ചിന്തിക്കും. ഗുരു നിന്ദ സഹിക്കാത്തതുകൊണ്ട് അങ്ങനെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കണമെന്നാണ്, ഗുരുവിന്റെ മഹത്വം കൊണ്ട് അത് സംഭവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ശിഷ്യന്മാരാഗ്രഹിക്കുന്നതാണ്. ഗുരുവിനെ നിന്ദിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വന്നു കഴിഞ്ഞാൽ ശിഷ്യന്മാർ ഉള്ളുകൊണ്ട് സന്തോഷിക്കും, കിട്ടി, അവന് കിട്ടേണ്ടത് കിട്ടി, വലിയ ആശ്വാസവും സമാധാനവുമാകും. കാരണം അല്പബുദ്ധികളായ മനുഷ്യർ ചിന്തിക്കുന്ന എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നതെന്നാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് ഈശ്വരനൊരു നിയമം പ്രവർത്തിക്കുന്നതെന്നാണ്. അങ്ങനെയൊന്നുമല്ല. കാരണം നിന്ദയും മറ്റും അത് സഹിക്കാൻ വയ്യാതെ വരുന്ന ആർക്കാണ്? അല്പജ്ഞന്മാർക്കാണ്. അവർക്കാണ് നിന്ദ സഹിക്കാൻ വയ്യാതെ വരുന്നത്. നമ്മളെ ആരെങ്കിലും ഒന്ന് അപമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ പൊട്ടിത്തെറിക്കും. കാരണം സഹിക്കാൻ അവിടെ ശേഷിയില്ലാത്തതുകൊണ്ട്. മഹാത്മാക്കളെ സംബന്ധിച്ച് അവർ സഹനത്തിന്റെ ക്ഷമയുടെയൊക്കെ പൂർണ്ണത അവരിലുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണോ സ്തുതിയെ സഹിക്കുന്നത്, അതുപോലെ തന്നെ നിന്ദി സഹിക്കുന്നു. സാധാരണ മനുഷ്യൻ കരുതുന്ന എന്താണ്? മഹാത്മാക്കൾക്ക് സ്തുതി ഇഷ്ടമാണ്, നിന്ദ അനിഷ്ടമാണ്. മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം നിന്ദയെ സഹിക്കുന്ന അതേ മനോഭാവത്തോടെയാണ് സ്തുതിയെ സഹിക്കുന്നത്. നിന്ദയെ സഹിക്കേണ്ടി വരുമെങ്കിൽ സ്തുതിയെ സഹിക്കേണ്ടി വരും, അവിടെ മഹത്വമാണ്. അല്ലാതെ സ്തുതിയെ പ്രശംസിക്കുകയും നിന്ദയെ സഹിക്കുകയും ചെയ്താൽ അത് മഹത്വമല്ല. ഗീതയിൽ മുഴുവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈ ഒരു തത്വമാണ് തുല്യ നിന്ദാസ്തുതർ. അപ്പോ മഹാത്മാവിന് ഇതൊന്നും സഹിക്കേണ്ടി വരുന്നില്ല. സ്തുതിയെ സഹിച്ച് പരിചയമുണ്ടെങ്കിൽ നിന്ദയെ സഹിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ചിലർ ചോദിക്കും, ഭഗവാൻ തന്നെ നിന്ദിച്ച പലരെയും ഹിംസിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ സഹിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനു ഹിംസിച്ചു എന്നാ? അത് ഹിംസിക്കേണ്ടി വരും എന്തിന്? പറഞ്ഞിട്ടുണ്ടോ? ഭഗവാന്റെ ഹിംസയെല്ലാം എപ്പോഴും മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹിംസ എന്ന് പറയുന്നത് അത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടല്ല ഹിംസിക്കുന്നത്, അതും അവനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എങ്ങനെയാണ് സ്തുതിക്കുന്നവനെ രക്ഷിക്കുന്നത്, അതുപോലെ തന്നെ നിന്ദിക്കുന്നവനെയും രക്ഷിക്കുന്നു. അവിടെ അസഹിഷ്ണുതയില്ല, അത് അല്പന്മാരായ ജീവന്മാരിലാണ് അസഹിഷ്ണുത കാണുന്നത്. അപ്പോൾ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെയും ഈശ്വരനെയും ദുരാത്മാക്കൾ നിന്ദിക്കുന്നു. സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അതിനെ സമചിത്തതയോടുകൂടി തന്നെ കാണുന്നു. അത് ആസുര പ്രകൃതിയുടെ സ്വഭാവമാണ്, അവർ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അവരെ നന്നാക്കേണ്ട ചുമതല ഈശ്വരനാണ്. അപ്പൊ അസുരനെ നന്നാക്കാൻ വേണ്ടി ചിലപ്പോൾ ഹിംസിച്ചെന്നിരിക്കും. അത് തന്നെ തന്നോടുള്ള നിന്ദയെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നിരിക്കും. പക്ഷെ ജീവനെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും ഉള്ള ശേഷിയില്ല. അതുകൊണ്ട് തനിക്ക് വരുന്ന നിന്ദകളെ വിദ്വേഷഭാവനയില്ലാതെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഉദാസീനനായിരിക്കുക, അതൊക്കെയാണ് സന്മാർഗസ്ഥന്മാർ സ്വീകരിക്കേണ്ടത്. ദുർമാർഗികൾ എപ്പോഴും നിന്ദിച്ചുകൊണ്ടേയിരിക്കും, അതിനും അവർക്ക് ശക്തി കൊടുക്കുന്ന ഈശ്വരൻ തന്നെ. അതിവിടെ ഭാഷ്യകാരനും പറയുന്നു, മാം ആത്മപരദേഹേഷു പ്രദ്വിഷന്തു അഭ്യസൂയകാഹ, ഗുണങ്ങളിൽ ദോഷങ്ങൾ മാത്രം കാണുന്നവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാത്മാക്കളെ നിന്ദിക്കുന്നതിനാർക്കും പ്രത്യേകിച്ച് അവകാശമൊന്നുമില്ല. നിന്ദിച്ചാൽ അവർ സഹിക്കും, അതുകൊണ്ട് നമുക്ക് നിന്ദിച്ചു കളയാം എന്ന് കരുതി നിന്ദിക്കാൻ ആർക്കും അവകാശമില്ല. നിന്ദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്തുവരും? ഈശ്വരന്റെ നിയമമനുസരിച്ച് അവർക്ക് അതിൻ്റെതായ പ്രതിഫലങ്ങളുണ്ടാകും. അത് മറ്റൊരു കാര്യം, സഹിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്ക് നിന്ദിക്കാം എന്ന് പറഞ്ഞാൽ ആരെയും നിന്ദിക്കാൻ നമുക്ക് അവകാശമൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നിന്ദിക്കും, നിങ്ങൾ സഹിക്കണം, സഹിക്കേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ്, നിന്ദിക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ് എന്ന് കരുതാനും ആർക്കും അവകാശമൊന്നുമില്ല. അത് പാടില്ല എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അത് നാശത്തിനെ വഴിതെളിക്കുക. അഹങ്കാരം ബലം ദുരപ്പം കാമം ക്രോധം ച സംശ്രിതാഹ മാം ആത്മപരദേഹേഷു പ്രതിഷന്തോഭ്യസൂയകാഹ താനഹം ദിശത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരേഷ്വേവ യോനിഷു ആസുരീം യോനിം ആപന്നാഃ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനാ കാമക്രോധസ്തഥാ ലോഭ തസ്മാത് ഏതത്രയം ത്യജേത് ഏതൈർവിമുക്ത കൗന്ദേയ തമോദ്വാരൈ സ്ത്രിഭിർനരഃ ആചരത്യാത്മനശ്രേയ തതോ യാതി പരം ഗതിം യശാസ്ത്രവിധിം ഉസൃജ്യ വർത്തതേ കാമകാരത നസ സിദ്ധിം അവാപ്നോതി നസുഖം നപരം ഗതിം തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.